അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കൊല്ലാവൃതം, അത് നല്ലതാണ്, ഏറ്റവും ഉത്തമമാണ്, അതിന് ഉത്തമമാണ് തിന്നാവൃതം. ഇപ്പോൾ ഇവിടെ ഗുരുദേവൻ പറയുന്നത് തിന്നുന്നതിന് വേണ്ടി ചെയ്യുന്ന കൊലയെക്കുറിച്ചാണ്. ഇപ്പം മനുഷ്യൻ തിന്നുന്നതിന് വേണ്ടി കൊല്ലാതിരിക്കുന്നത് തന്നെ. തിന്നരുതെന്നുള്ള ഒരു വ്രതം എടുക്കണം, കൊന്ന തിന്നത്തില്ല എന്നൊരു വ്രതം എടുക്കണം, ജീവികളെ കൊന്ന് മാംസം ഭക്ഷിക്കില്ല എന്നൊരു വ്രതം എടുക്കണം. അപ്പോൾ ആൾക്കാർ കൊല്ലാതിരിക്കും എന്നുള്ള എല്ലാ മതസാരവും ഓർക്കിൽ ഇതെന്നല്ലേ പറയേണ്ടത് ധാർമ്മികരെ. മതങ്ങളുടെയൊക്കെ സാരം ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. മതസാരം എന്ന് പറയുമ്പോൾ കൊല്ലരുത് എന്ന് വ്യക്തമായി പറയുന്ന രണ്ട് മതങ്ങളേ ഉള്ളൂ, അഹിംസയെക്കുറിച്ച് പറയുന്നു ജൈനമതവും ബുദ്ധമതം. അതിൽ തന്നെ ബുദ്ധമതത്തിൽ പിന്നെ മാറ്റങ്ങൾ വന്നു, കൊല്ലാൻ പാടില്ല എന്നാ മാംസം കഴിക്കാം, ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനങ്ങളും. മറ്റു മതങ്ങളിലെല്ലാം കൊല്ലാൻ പറയുന്നുണ്ട്, കൊല്ലരുതെന്ന് പറഞ്ഞാലും കൊല്ലാൻ പറയുന്നുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഒരു മതമെന്ന് വെച്ചാൽ ഒരു മതഗ്രന്ഥം എടുത്തിട്ട് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ മതത്തിൻ്റെ ആശയം എന്നറിയാൻ പറ്റില്ല. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കണം, അതിൻ്റെ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ നോക്കണം, എല്ലാം നോക്കണം. അപ്പോൾ എല്ലാ മതങ്ങളിലും അഹിംസാവാദികൾ കാണും വളരെ ന്യൂനപക്ഷം. ഈ രണ്ട് മതങ്ങളും ഒഴികെയുള്ള മതങ്ങളിലും കൊല്ലരുതെന്ന ആശയമുള്ളവർ കാണും. ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും വളരെ അപൂർവമായിട്ടെങ്കിലും മാംസം ഭക്ഷിക്കാത്തവർ കാണും. പക്ഷെ അവരുടെ മതത്തിന്റെ പൊതുവെയുള്ള നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മതങ്ങളിലും സെമറ്റിക് മതങ്ങളിലും പൊതുവെ, സെമറ്റിക് മതം എന്ന് പറയുമ്പോൾ യഹൂദമതം, ഇസ്ലാം മതം, ക്രിസ്തു, ഇപ്പോൾ അവരുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഈ പ്രാണികളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി അതിനെ കൊല്ലാൻ തിന്നാന്നുള്ളതാണ്. കൊല്ലരുത് എന്നുള്ള പോലെ പത്ത് കൽപ്പന കൊല്ലരുത് എന്ന് പറയുന്നു, കൊലപാതകം പാടില്ല എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് അവരൊരിക്കലും ഒരു പ്രാണികളെയും ആഹാരത്തിന് വേണ്ടി കൊല്ലരുത് എന്ന് അവരർത്ഥം കൊടുക്കത്തില്ല. അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കൊല്ലരുത്. ക്രിസ്മതത്തിന്റെ പഴയ നിയമത്തിൽ തുടക്കത്തിൽ തന്നെ സഹോദരന്മാരുടെ കൊലയിൽ നിന്നാ തുടങ്ങും. അപ്പോ മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു കൽപ്പനകളാണ് ഈ പത്ത് കൽപ്പന. അപ്പൊ അങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ഉള്ളതുകൊണ്ട് യഹൂദർക്ക് വേണ്ടി കൊടുത്ത ഒരു ഉപദേശമാണ് കൊല്ലരുത്. പക്ഷെ പ്രാണികൾ കൊന്ന് തിന്നരുത് എന്ന് അവരാരും പറയുന്നു. തിന്നരുതെന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല ബലി ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ മൃഗബലി എല്ലാവരും അംഗീകരിക്കുന്നു. പുതിയ നിയമം വന്നപ്പോഴാണ് അവർ പുതിയ വ്യാഖ്യാനം. ദൈവപുത്രനായ യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചു. അതുകൊണ്ട് ഇനി പുതിയ നിയമത്തെ പിന്തുടരുന്നവർ പറയുന്നത് എന്താണ്? ഇനി വേറെ ബലികളൊന്നും വേണ്ട. അതുകൊണ്ടാണ് ആൾത്താരയിലവർ വീഞ്ഞും അപ്പവും സമർപ്പിക്കുന്നത്, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് അവൻ്റെ തിരു രക്തവും മാംസവും എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ. ക്രിസ്തുവിനെ തന്നെ അവർ ബലിയായിട്ടാണ് ക്രിസ്തുവിനെ അവർ കരുതുന്നത്, വേറെ ബലിയുടെ ആവശ്യം കഴിക്കുന്ന വീഞ്ഞ് അത് രക്തമായിട്ടും അത് നമുക്ക് കഴിക്കുന്ന അപ്പം മാംസമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ നിയമത്തിൽ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വന്നു. പക്ഷെ വിശേഷ അവസരങ്ങളിലൊക്കെ അവരെ കൊന്ന് തിന്നുന്നുണ്ട്. മറ്റു മതങ്ങളിലും ഭാരതീയ മതത്തിൽ ഹിംസിക്കരുതെന്നുള്ള പടിയുണ്ട്. പ്രാണികളെ ഒന്നും കൊല്ലരുതെന്നുള്ള ഉപദേശം ഇവിടെയാണ്. പക്ഷെ യാഗത്തിൽ കൊല്ലാമെന്നുള്ള പിൽക്കാലത്ത് നിന്ന് തത്വചിന്തകൾ ഗീതയിലും മറ്റും എന്താണ് പറയുന്നത്? നീ കൊല്ലുക, ധൈര്യമായിട്ട് കൊല്ലുക, നീ കൊന്നാലും അത് ചാകുന്നില്ലെന്നാണ് പുതിയ കണ്ടുപിടുത്തത്. എന്തുകൊണ്ട്? ഭീഷ്മദ്രോണാദികളുടെ ആത്മാവാണ്. അപ്പൊ നീ കൊന്നാലും ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. പിന്നെ ഭീഷ്മദ്രോണാദികളെ കൊല്ലാൻ എന്തുകൊണ്ട്? എന്തായാലും അവർ ചാകാനുള്ളവരാണ്. കൊണ്ട് കൊല്ലുന്നോണ്ട് ദോഷം ഇല്ല. അല്ലെങ്കിൽ പറയും, ഞാൻ കാലരൂപിയായ ഞാൻ ഭഗവാൻ എല്ലാവരെയും കൊന്നിട്ടിരിക്കുകയാണ്, നീ നിമിത്തമാത്രം കൊല്ലുക. അപ്പൊ അവിടെ കൊല്ലുക കൊല്ലുക കൊല്ലുക എന്ന് ആവർത്തിക്കുന്നുണ്ട്. അത് തത്വചിന്തകൾ വരെ കടന്നു കൂടിയിട്ടുണ്ട്. കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും ഗീതയിൽ പറയുന്നു. അതോ ആ പ്രാപ്സിച്ച് സ്വർഗം, നീ കൊല്ലപ്പെട്ടാൽ നിന്നെ അവർ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോയ എല്ലാ സ്വഭാവങ്ങളും അനുഭവിക്കാം. ജിഹാദ് ഇവിടുന്ന് പോയതാണ്. വെറുതെ അവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യം, അവരും പറയുന്നത് എന്താണ്? നിങ്ങൾ ആരെങ്കിലും കൊല്ലാൻ കൊല്ലുമ്പോൾ നിങ്ങൾ കൊന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാം. നിങ്ങൾ ഗീതയിൽ നിന്ന് തന്നെ പറയും, നീ ചത്തുപോയാൽ നിനക്ക് സ്വർഗത്ത് പോകാം, നീ അവരെ കൊന്നു കഴിഞ്ഞാലോ ഈ ലോകത്തെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാം. അതോ പ്രാപ്സ്യസി സ്വർഗം ജിത്വാവ മോക്ഷസ്യ മഹി എന്ന് പറയുന്ന വളരെ അപകടകരമായ സിദ്ധാന്തങ്ങളും ഇവിടെയുണ്ട്. അതൊക്കെ പരിഷ്കൃത ലോകത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ വയ്യാത്തതാണ്. പഴയകാലത്ത് ഇത് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാതാക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് സർക്കസ് കാണിച്ചു. ഇതെങ്ങനെ വ്യാഖ്യാനിക്കും? കൊല്ലാൻ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്, രഹസ്യമായിട്ടല്ല. കൊല്ല്, എന്നിട്ട് നീ സ്വർഗത്ത്, അതിനിടയ്ക്ക് നീ ചത്തുപോയ സ്വർഗത്ത് പോകുന്നുണ്ട്, ധൈര്യമായി കൊല്ലു. വേണ്ടപ്പെട്ടവരെയും കൊല്ലാം. അപ്പൊ പിന്നെ കൊല കൊലയല്ല എന്ന് വ്യാഖ്യാനിച്ച് ശരിയാക്കണം. അത് തന്നെ ആദതായുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? ആ പെറുക്കി തീ വയ്ക്കുക, പിന്നെ എന്താണ് ചെയ്യുന്നവർ? ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെയൊക്കെ കൊല്ലാനാണ് പറയുന്നത്. ശരി, ഭീഷ്മർ ആരുടെ പെറുക്കി തീ വെച്ചത്? ദ്രോണർ ആരുടെ പെറുക്കി തീ വയ്ക്കാൻ പോയി? ആരുടെ പെറുക്കി തീ വെച്ച്? എന്താ മിണ്ട ആ പെറയുടെ പേരെന്ന് പറഞ്ഞ് ഭീഷ്മർ തീ വെച്ച പെറയുടെ പേര്? അരക്കില്ലെന്നാണ് അതിന്റെ പേര്. ചോദിച്ചതിന് ഉത്തരം പറ എന്നോട് പറഞ്ഞ്. ഈ പറഞ്ഞതിന് വിഷയം മാറ്റാതെ, വിഷയം മാറ്റിയ പ്രശ്നം ആദായകളെ കൊല്ലാൻ മനസ്സേരി, കുറയ്ക്ക് തീ വയ്ക്കാൻ വരുന്നവനെ കൊല്ലണം. അപ്പൊ ദൈവത്തെ വിചാരിച്ച് കൊല്ലുക ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നമ്മളെ കൊന്ന്? ശരി. അപ്പൊ ഈ കസാപ്പുകാർ എല്ലാവരും അവർക്ക് കുറച്ച് ഗീതയോടെ ഉപദേശിച്ചു കൊടുത്താൽ മതി, ആത്മദർശനത്തോടെ അവർ കൊല്ലും. അപ്പൊ പിന്നെ കൊല്ലരുതെന്ന് പറയേണ്ട കാര്യമില്ല, ജീവകാരുണ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. കൊല്ലുന്നവർക്കല്ല ആത്മദർശനം ഉപദേശിച്ചാണ്. വേറെ കഥ പറയണ്ടേ? ഈ പറഞ്ഞ കഥയിൽ നിന്ന് പറഞ്ഞാൽ ഇനി കഥകൾ ഒരുപാടുണ്ട്. ഈ കഥയിലിപ്പോ എങ്ങനെയാണ്? ഇപ്പം പറഞ്ഞു കൊല്ല ആത്മബോധത്തോടെ കൊല്ലാമെന്ന്. ഇപ്പൊ നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വരുന്നു, നീ എന്തിനാടെ എന്നെ കൊല്ലാന്ന് വിചാരിച്ചാൽ എനിക്ക് ആത്മബോധമുണ്ട്, അതുകൊണ്ട് ഞാൻ കൊല്ലാന്ന് വിചാരിച്ചില്ല, നമുക്ക് സന്തോഷമാകും. കൊല്ലുന്നത് അത് അടുത്തതാകും, കൊല്ലുന്നത് തങ്കൽ വരും പ്രിയമാ, നിങ്ങളെ ആരെയും കൊല്ലുന്നവർക്ക് ഇഷ്ടമാണോ? അപ്പൊ ആത്മബോധം അവനുണ്ടെന്ന് വിചാരിച്ച് നഷ്ടമാർക്ക എന്നെ കൊന്നു. നമുക്ക് ചാകുന്നതിന് നമ്മൾ അംഗീകരിക്കും. എല്ലാവരും മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യും? ചാകും, ഇന്നല്ലെങ്കിൽ നാളെ ചാകും. പക്ഷെ കൊല്ലുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല. എന്നെ കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, ചാകുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ചാകുക വേറെയാണ് കൊല്ലുക വേറെയാണ്. അപ്പോ എനിക്ക് ഞാൻ ഒരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ ഞാൻ ഹനിക്കുകയാണ്. കൊല്ലുന്ന എനിക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ മരിക്കുന്നവന് അവന്റെ അവകാശത്തെ നശിപ്പിക്കുകയാണ്, അവന്റെ ജീവൻ എടുക്കുകയാണ്. ഒരുവന്റെ ജീവൻ എടുക്കാൻ വേറെത്തന്നെ എന്താ അവകാശമാണ്? ആത്മബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലാനാണെങ്കിൽ പിന്നെ ആത്മബോധം കൊണ്ട് എന്താ പ്രയോജനം? ആത്മസഹോദരൻ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ കൊല്ലാനല്ല ഗുരു പറഞ്ഞു. പിന്നെ എന്താണ്? എന്താണ് കൊല്ലരുതെന്നാണ്. അപ്പൊ ആത്മബോധത്തോടെ കൊല്ലാനാണ് ശിവരിയിലെ സ്വാമിമാര് പറയുന്നത്. പിന്നെ എങ്ങനെ? എന്നാ ശരി, പിന്നെ പുതിയ ശാസനം എന്താണ് പറയുക? കേട്ടു മാറിക്കളയരുത്. ആത്മബോധമൊന്നും കൊല്ലുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റും. കൊന്നാ സ്വർഗത്ത് പോകുന്നു പറയുന്നത് ഒരാശയം. കൊല്ലാനോ? അത് കർമ്മം ചെയ്യാനാണെങ്കി അത് പറഞ്ഞാ പോരെ. നീ പണിയെടുക്ക് നല്ല കാര്യമാണെന്ന് പറഞ്ഞാ പോരെ. കൊല്ല, നീ കൊല്ലു എന്നാണോ പറയേണ്ടത്? അത് തന്നെ, യുദ്ധരംഗത്ത് കൊല്ലുക, യുദ്ധരംഗം കൊല്ലുക, ഇതൊക്കെയാണ് മനുഷ്യന്റെ പണി. എന്താണ് എന്താപത്ഘട്ടം പറയുന്നത്? എന്താ ആപത്ഘട്ടം? യുദ്ധം ആപത്താണെങ്കിൽ രണ്ടു കൂട്ടർക്കും ആപത്താണ്. ആർക്ക്? കൊല്ലാൻ പോകുന്നവനും ചാകുന്നവനും. ഒരുത്തിനോട് പറയുന്നു മറ്റവനെ കൊല്ലാൻ. ഇപ്പൊ കൊല്ലരുതെന്ന് ഗുരു പറയുന്നത് സത്യാന്വേഷികളോടല്ല, എല്ലാ മനുഷ്യരോടും പറയുന്നു നിങ്ങൾ കൊല്ലരുത്. സത്യാന്വേഷികളോട് പറഞ്ഞല്ല, മനുഷ്യരോട് മൊത്തം പറയുകയാണ് എന്താണ് നിങ്ങൾ കൊല്ലരുത്. അത് സത്യം അന്വേഷിക്കുന്നവരാ, അസത്യം അന്വേഷിക്കുന്നവരാ, അതൊന്നും വിഷയമുണ്ട്. ഇത് മനുഷ്യ സമൂഹത്തിൽ വേണ്ട ഒരു നിയമമാണ്, കൊല്ലരുത്. അപ്പൊ ആ രീതി നോക്കുമ്പോഴത്തേക്ക് ഗീത എന്ന് പറയുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് കൊല്ലാൻ പറയുന്നതാണ്. കൊലപാതകത്തെ അത് ന്യായീകരിക്കാൻ പറ്റില്ല. കൊല്ലുക എന്ന് പറയുന്നു. യുദ്ധസന്ദർഭത്തിലെന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധസന്ദർഭം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല. നോക്കുക, ഒരു ഭാഗത്ത് ആരെയിരിക്കുന്നു? അർജുനൻ. മറുഭാഗത്ത് ദുര്യോധനൻ. അർജുനനോടെന്ന് പറയുന്നത് നീ മറ്റവരെയൊക്കെ കൊല്ലുക, ഇതാണ് ഉപദേശം. അപ്പൊ ഈ ഉപദേശം തന്നെയാണ് ദുര്യോധനനും ബാധകം. ദുര്യോധനനും പറയാം എനിക്കും കിട്ടിയിരിക്കുന്ന ഉപദേശം എന്താണ്? കൊല്ലുക. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്യും? അർജുനനെ കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ ദുര്യോധനൻ സ്വർഗത്ത് പോകും. കഥയുടെ അവസാനം അങ്ങനെയാണ്, ദുര്യോധനൻ നേരത്തെ സ്വർഗത്ത് പോകും. തിരിച്ച് അർജുനനോട് എന്താ പറയുന്നത്? ദുര്യോധനെ കൊല്ലാം. അപ്പൊ അർജുനന് കൊടുക്കുന്ന ഉപദേശമെല്ലാം ദുര്യോധനും ബാധകമാണ്, ഒരാൾക്ക് മാത്രമാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും, രണ്ടുപേർക്കും ഉപദേശമുണ്ട്. മഹാനാശത്തിലേക്ക് പോകും. ഇതിലെന്താ ധർമ്മസങ്കടം? നാശമില്ല, എന്താ സംഭവിക്കും? കൊല്ലുന്ന കാര്യമാണ് പറയുന്നത്. സദ്ബുദ്ധി അസദ്ബുദ്ധി എന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊല്ലുന്ന കാര്യം കൊല്ലാമോ എന്നുള്ളതാണ്. കൊല്ലാൻ പാടില്ല. ഏത് തത്വശാസ്ത്രം പറഞ്ഞാലും ശരി, കൊല എന്ന് പറയുന്നത് നല്ല കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരാളെ കൊല്ലാൻ ഉപദേശിച്ചാൽ ആരെ കൊല്ലാനാണോ നിങ്ങൾ പറയുന്നത് അവനും ആ ഉപദേശം ബാധകമാണ്, അവന് തിരിച്ചു കൊല്ലാൻ അവകാശമാണ്. പ്രിയ, ഉപദേശം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അർജുനന് കൊടുക്കുന്ന ഉപദേശം തന്നെ ദുര്യോധനനും അതേ ഉപദേശം തന്നെയാണ് അപ്പം നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ശ്രമിക്കും. ചിലപ്പോൾ രണ്ടുപേരും ചാകും. അതുകൊണ്ട് കൊലപാതക ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ കാലം കഴിഞ്ഞു പോയി. അതൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് എന്താണ്? അസംഗനായി കൊല്ലുക എന്നാ പറയുന്നത്, നിസ്സംഗനായി കൊല്ലുക. നിസ്സംഗനായി കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ചാകുന്നവന് നിസ്സംഗനായി ചാകാൻ പഠിപ്പിക്കുന്നു. അത് വേണ്ടേ? ഒരാൾക്ക് നിസ്സംഗനായി ചാകാൻ പറ്റും, അതാദ്യം അവനെ പഠിപ്പിക്കുന്നു. ഇതാ കൊല്ലാൻ വരെയാണ് ഞാൻ, നീ എന്ത് ചെയ്യണം? നിസ്സംഗനായി ചാകണം. അപ്പോ കൊല്ലാൻ മാത്രം നിസ്സംഗത, ചാകുന്നതിന് നിസ്സംഗത വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പൊ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കൊല്ലുക നിസ്സംഗനായി എന്ന് പറഞ്ഞാൽ, മറുഭാഗത്ത് പോയി അവരോടും പറയണം എന്താണ്, നിങ്ങളെല്ലാം നിസ്സംഗരായി ചാവുക. അപ്പൊ അവരോട് പണി വേറെ പണി നോക്കാൻ പറയും. ഞങ്ങളിവിടെ നിസ്സംഗരായി കൊല്ല, പക്ഷെ നിസ്സംഗരായി ചാകാൻ അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയും. ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോ കൊല എന്ന് പറയുന്നത് ഗുരു അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഗീതി പറഞ്ഞാലും ബൈബിളിൽ പറഞ്ഞാലും ഖുർആനിൽ പറഞ്ഞാലും ഗുരു അത് അംഗീകരിക്കുന്നു, കൊല്ലരുത് എന്നുള്ളതാണ്. ആഹാരത്തിന് വേണ്ടി കൊല്ലരുത് എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് സമൂഹം പൊതുവെ ചിന്തിക്കുന്നത് കൊലപാതകം ചെയ്ത മനുഷ്യരെ പോലും അവനെ ജീവിക്കാൻ അനുവദിക്കണം, കൊല്ലരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് ലോകത്ത് പ്രബലമായി വരുന്നത്. എന്നാൽ ഒരാൾക്ക് സ്വയം മരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ അയാൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു വലിയൊരു സാഹചര്യം, രോഗം വന്നോ, പ്രധാനമായ രോഗം വന്നു, അങ്ങനെ ഒന്നും അയാൾക്ക് സ്വയം മരിക്കാനുള്ള അവകാശം പലരും കൊടുക്കുന്നു. അതായത് സ്വയം ചെയ്യുന്നു, കാരണം മുന്നോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നത്. അല്ലാതെ പഴയ കൊലയും കൊണ്ട് നടക്കുന്ന അബദ്ധമാണ്. എല്ലാ മതസാരവും എന്നപ്പോ എന്തുകൊണ്ട് പറഞ്ഞു എന്നുകൂടാതെ ഗുരു പറഞ്ഞിരിക്കുന്നത് വെറുതെ പറയത്തില്ല, മതസാരമാണ്. അപ്പൊ മതസാരം എന്ന് പറയുമ്പോഴൊക്കെ ഒരൊറ്റ കാര്യത്തില് അതിനെ യോജിപ്പിക്കാൻ പറ്റും, ഏതാണോ? ഏത് കാര്യത്തിലാണ് യോജിപ്പിക്കുന്നത്? എല്ലാ മതസാരവും എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്ന് തിന്നാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ പരമതസാരവും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചത്? എന്താ ഈ പറയുന്ന, നിങ്ങൾ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല, തലയ്ക്കകത്തൊന്നും കയറുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പരമതസാരം ഇതാണ്, എന്ത്? കൊല്ലത്, കൊല്ലാവട്ടെ, തിന്നാവും. പക്ഷെ ഏത് മതം എടുത്ത് നോക്കിയാലും അതിനെല്ലാം എന്താണോ കൊലപാതക അധ്യായങ്ങളുണ്ട്, കൊല്ലാവുന്ന തന്നെ പറയും. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ യോജിപ്പിക്കാം പരമതസാരമേയാണ്? ശരിയാവില്ല. ഒക്കെ തന്നെ അത് പറഞ്ഞല്ലോ, പരമതസാരം ഏകോന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. എന്താണോ അതിലൊരു ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാവി ചെയ്ത്, ഇതാണ് മതസാരം. പരമതസാരം എന്ന് പറയുന്ന ആ ഒരർത്ഥമേ യോജിക്കൂ, വേറെ ഒരർത്ഥം യോജിക്കൂ. സർവരും അവനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാണ് മതങ്ങളുടെയൊക്കെ സാരം, ഇത് ഓർക്കണമെന്നാണ്. ഈ സാരത്തെ ഓർത്തിട്ട് അല്ലേ ഒരു ജീവിയും, ഏതൊരു ജീവിയായാലും ശരി, നിങ്ങൾ കൊന്നതിന് നാടായാലും പശുവായാലും പോത്തായാലും എല്ലാ ജീവികളും എന്താണോ അത് ശ്രമിക്കുന്ന അതിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അത് ഇര തേടുന്നതും ഇണചേരുന്നതും സന്താനങ്ങളെ ഉണ്ടാക്കുന്നതും കൂട് കെട്ടുന്നതും എല്ലാം അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ സുഖത്തിന് വേണ്ടിയാണ്. മനുഷ്യനും എന്താണ് അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് മതസാരം എന്ന് പറയുന്നത് സർവപുരം. അപ്പോ അങ്ങനെ ഈ മതസാരം എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു പ്രാണിയെ ദ്രോഹിക്കരുത്. കൊല ഉൾപ്പെടെയുള്ള ഒരു ദ്രോഹവും അതിനോട് ചെയ്യരുത് എന്നാണ്. എല്ലാ മതസാരവും എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, മതങ്ങളിലെല്ലാം കൊല്ലരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, മതക്കാർ കൊല്ലുന്നില്ലെന്നല്ല. കൊല്ലരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന അവരുടെ സൗകര്യം പോലെയാണ് അവർ മനസ്സിലാക്കുന്നത്. സ്വന്തം ഗോത്രത്തിലുള്ളവർ പരസ്പരം കൊല്ലരുത് അങ്ങനെ പറയും. സ്വന്തം കുടുംബത്തിലുള്ളവർ പരസ്പരം കൊല്ലരുത്. പക്ഷെ അവൻ ശത്രുവാണെന്ന് കണ്ട് അവനെ കൊല്ലാം. ഇതാണ് ഈ ഗോത്ര മതങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്ന പൊതുത്വം. നമ്മൾ പരസ്പരം പോരടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നിങ്ങളെ കൊല്ലാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഗോത്രശക്തിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കൊല്ലരുത്. ഗോത്രങ്ങൾ യോജിച്ചിരിക്കണം, സംഘടിച്ചിരിക്കണം, എന്നാലേ മറു ഗോത്രം ആക്രമിക്കാൻ വരുമ്പോൾ നേരിടാൻ പറ്റും. അതുകൊണ്ടാണ് കൊല്ലരുതെന്ന് പറയുന്നത്. കാരണം അന്നിങ്ങനെ ഗോത്രങ്ങൾ തമ്മിൽ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ കാലത്തിന്റെ അർത്ഥമേ എടുക്കാൻ പറ്റും. പക്ഷെ മതസാരമെന്ന് ഗുരു പറയുന്ന അതല്ല. അതിലും ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു തത്വം, അതാണ് മതസാരം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് മതത്തിൽ ജീവിച്ചാലും ശരി, നിങ്ങൾക്ക് ഒരു മതം ഇല്ലെങ്കിലും ശരി, ഈ തത്വത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലാതെ ഈ പ്രാകൃത മതങ്ങളിലെ ആശയങ്ങളൊന്നും അതിൽ ഒത്തിരി ആശയങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയതാണ്. ഇന്നത്തെ കാലത്ത് അതിനൊന്നും വലിയ പ്രാധാന്യം. പക്ഷെ ഇതൊരിക്കലും നശിക്കുന്നതാണ് ഗുരു പറഞ്ഞു. എന്താണ് ഇതിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം, ഇതാണ് മതസാരം. ഈ മതസാരം ഓർത്തിട്ട് തിന്നാവൃതവും കൊല്ലാവൃതവും ഒക്കെ സ്വീകരിക്കുക. അത് രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ മതസാരം എന്ന് പറഞ്ഞാൽ അത് ഒന്നേ എടുക്കാൻ പറ്റും. അപ്പോ ആത്മോദയത്തിന് പല മതസാരവും ഏകം അവിടെയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ അത് ഗുരു തന്നെ നിർവചിച്ച എന്താണ് പരമതസാരവും ഏകം എന്ന് പറഞ്ഞത്. ആ ഗുരുവിന്റെ നിർവചനം ഇതാണ്, ഇതിന്റെ ഒരു ആത്മസുഖത്തിനായ പ്രയത്നം, ഇതാണ് ഏകമതം എന്ന് പറയുന്നത്. ഇതല്ല വേറൊന്നും ശരിയാകത്തില്ല. വേറെ ഒരു വ്യാഖ്യാനം അതിന് യോജിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ജീവികളും തുല്യരാണ്. ഒരു ജീവി വേറെ ജീവിയെ ഉപദ്രവിച്ച് ജീവിക്കാൻ നോക്കരുത്. ഇത് പുലിയെടുത്തോ സിംഹത്തിനടുത്തോ ഒന്നും പറയാൻ പറ്റില്ല. അത് കേവലം പ്രകൃതിയുടെ നിയമത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ചോദിക്കും അത് കൊല്ലുന്നില്ലേ എന്ന് ചോദിക്കും. കൊല്ലുന്നുണ്ട്, അതിന് ഈ തത്വം അറിയത്തില്ലല്ലോ. അതിനോട് തത്വം ഉപദേശിച്ചിട്ടുമില്ലല്ലോ. അപ്പൊ വിവേകം എവിടെയാണ് വേണ്ടത്? അവിടെ വിവേകം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നടക്കണം. അത് മനുഷ്യന് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ പ്രകൃതിയിലെ ഒരു നിയമമാണ് ബലമുള്ളത് ബലമില്ലാത്തതിനെ കൊന്ന് നിലനിൽക്കുന്നു എന്നുള്ളത്. അതങ്ങനെ തന്നെ പോകും. പക്ഷെ ഇത്തരം ധാർമ്മികത, വിവേകം ഇതെല്ലാം മനുഷ്യന് വേണം. എന്താണ് അതിന് മനുഷ്യന് അതിന്റെ ആവശ്യം വരുന്നത്? എന്താ കാരണം? ഈ പ്രാണികളെല്ലാം പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നവരാണ്. മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനും ബോധം വേണം. മറ്റ് സിംഹത്തിന് വലിയ ശക്തിയുണ്ട്, ആനയ്ക്ക് ശക്തിയുണ്ട്, അതിനൊന്നും പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിയും കഴിവൊന്നുമില്ല. മനുഷ്യന് ഒരു ജീവിക്ക് മാത്രമാണ് ഈ ജീവിവർഗങ്ങൾ എന്തിനു ശേഷിയുള്ളത്? പ്രകൃതിയുടെ മേലെ അധികാരം സ്ഥാപിക്കാൻ, പ്രകൃതിയെ നിയന്ത്രിക്കാൻ, അതിന് വഴിതിരിച്ചുവിടാൻ ഒക്കെയുള്ള അധികാരമുള്ള കഴിവുള്ള ബുദ്ധിയുള്ള ജീവി മനുഷ്യൻ മാത്രമാണ്. അപ്പൊ അവന് ഇത്ര ഉപദേശങ്ങൾ ആവശ്യമാണ്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന കാര്യങ്ങൾ പോട്ടെ, അതങ്ങ് നടക്കും. പക്ഷെ അവൻ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചില വ്രതങ്ങളൊക്കെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചാല് എല്ലാ ജീവികൾക്കും ഇവിടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും. എന്താണ് അങ്ങനെ ഉപദേശിക്കുന്നത്? അവനെ ചിന്തിക്കാൻ കഴിയും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനാകരുത്. ഇതാണ് അഹിംസയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന ഇതാണ് ഇമ്മതമേകം. അഹിംസ എന്ന് പറയുന്നത് ഏകമാകുന്നത് അതിന്റെ അടിസ്ഥാനമായ മതസാരം ഇതായതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് അഹിംസയെ ന്യായീകരിക്കാൻ പറ്റും. കൊല്ലരുത്, തിന്നരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രാണികളെല്ലാം കൊല്ലാതെയും തിന്നാതെയും ഇങ്ങനെ ജീവിക്കുമെന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. ഒരു പുലിക്ക് മാന പിടിച്ച് തിന്നാൻ തിന്നില്ലെങ്കിൽ അത് ചത്തോ? തിന്നല്ലേ പറ്റൂ. എല്ലാ ജീവികളും പരസ്പരം കൊന്നു. അങ്ങനെയാണ് സംഹാര താണ്ഡവമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, എല്ലാ പ്രാണികളും. അപ്പൊ അത് പ്രകൃതിയുടെ നിയമമാണ്. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ നിയമത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ നിയമം അവൻ ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ട്? അവന് വിവേകമുണ്ട്. ഇപ്പൊ മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു ചിന്തയും വരത്തുള്ളൂ, മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ ജീവിക്കുക. ബാക്കി പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നടന്നോട്ടെ, നമ്മളത് ഇടപെടണ്ട. അതിന്റെ അനുസരിച്ച് നടന്നു. അപ്പൊ ഈ മനുഷ്യൻ കൊല്ലാതെയും തിന്നാതെ ഇരുന്നു കഴിഞ്ഞാൽ കാട്ടിൽ മാനൊക്കെ പെരുകത്തില്ല. അവിടെ ആ അതിന് നമ്മൾ കൈകടത്താതിരുന്നാൽ മതി. മാന് പെരുകിയ പുലി കൈകാര്യം ചെയ്തോളൂ. പുലിയെ നമ്മൾ വേട്ടയാടരുത്, അപ്പോഴാ പ്രശ്നം. ഏതി പെരുകിക്കഴിഞ്ഞാൽ ചേരും, അത് കൈകാര്യം ചെയ്തു. പ്രകൃതിക്ക് അതിനൊരു വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് അങ്ങനെ പൊക്കോ. മനുഷ്യനധികമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യൻ ചെയ്യേണ്ട എന്താണോ അവന്റെ ഭാഗത്ത് നിന്ന് ഒന്നിനെയും ദ്രോഹിക്കാതെ അവൻ ജീവിക്കാൻ അവന് കഴിയും. അവനവനുള്ള ബുദ്ധിയും കഴിയും കൊണ്ട് നിനക്ക് കൊല്ലാതെ ജീവിക്കാൻ പറ്റും. പേപ്പട്ടിയുടെ മനുഷ്യൻ ചെയ്ത തെറ്റല്ലേ? കാട്ടിക്കിടന്ന് ചെന്നായിക്കൂടെ ഇണക്കി ഉളർത്തി വീട്ടിൽ കയറ്റി, വീട്ടിൽ കയറ്റിയതിന് ശേഷം എന്ത് ചെയ്ത് അതിനെ നിരത്തിൽ ഇറക്കി വിട്ടു. മനുഷ്യന്റെ തെറ്റ്. പശുവിനെ വളർത്തുന്നതും അപകടമാണ്. അത് പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രീൻ ഗ്യാസ് എമിഷൻ എന്ന് പറയും. അതിനേറ്റവും അതിനൊരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് പശു വളർത്തലാണ്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് അധികം ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വിഷയമാണ്. അതിനുള്ളു. പിന്നെ അതൊക്കെ ചെയ്താൽ നിയന്ത്രിതമായി ചെയ്തു. അപ്പോ ജീവവർഗത്തിന് നാശം വരാത്ത രീതിയിൽ അതൊക്കെ ചെയ്യണം എന്നാണ് ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തം. അല്ല, പശുവിനെ വളർത്തുന്നത്, പശുവിനെ സംരക്ഷിക്കുന്നതൊക്കെ എന്തോ വലിയ കാര്യമാണ്. എന്നെ പറയുന്ന പരമ അബദ്ധമാണ്. നിങ്ങൾ പശുവിനെ ഒരുപാട് വളർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ദോഷം വരും. ഭൂമിയിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി, ആഗോള താപനം ഉണ്ടായിട്ട് മനുഷ്യർ ഇവിടെ എല്ലാ ജീവജാലങ്ങളും നശിച്ചു. അങ്ങനെ ഒരു അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രമേണ. ഇപ്പോൾ എല്ലാവരും എങ്ങനെ വളർത്തിയാൽ എങ്ങനെ വളർത്തിയാലും മീഥേൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് വരും അതിൽ നിന്ന്. അതായത് അതിന്റെ അധോവായു, അതിന്റെ കൊട്ടുവ, അത് ഇത് ചെയ്യുമല്ലോ അയവിറക്കുക. അപ്പോൾ അതിന്റെ രണ്ട് സൈഡുകളും പുറത്തേക്ക് തള്ളുന്ന ഈ വായു അതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മീഥേൻ എന്ന് പറയുന്ന വായുവാണ്. ഇത് എന്താണ് ലോകം മുഴുവനുള്ള കണക്കിലെടുക്കുമ്പോൾ വലിയ തോതിലുണ്ട്. പിന്നെ അതിന്റെ ചാണകം എല്ലാം എല്ലാത്തിനും ദോഷമുണ്ട്. ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോൾ അതല്ലേ പറയുന്നത്. അപ്പം പിന്നെ അവിടെ ചാടി മനുഷ്യന്റെ കാര്യം പറയുന്നത്, പറയുന്ന കാര്യം പറയും ഒന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കുരങ്ങനെ പോലെ വേറെ കൊമ്പിച്ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയുന്ന കാര്യം പറയും. പശു ഗേമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിലും വലിയ അപകടമുണ്ടെന്ന്. അപ്പോ പിന്നെ ചാണകം ഉപയോഗിച്ച് കൃഷി ചെയ്തു അല്ലേ, അത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന അപകടം പിടിക്കുന്ന രണ്ടാണെന്ന്, കാർബൺ ഡയോക്സൈഡ് മറ്റൊന്ന് മീഥേൻ. പല വാതകങ്ങളുണ്ട്. മീഥേൻ എന്ന് പറയുന്ന വാതകത്തിന് പ്രധാനമായ കാരണം ഇതൊക്കെയാണ്. അത് പോയി കഴിഞ്ഞാൽ അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നുണ്ട്, പ്രകാശ തരംഗങ്ങളാണ്. അപ്പോൾ ഒരു വാതക പടലമുണ്ട് നമുക്ക് മേളിൽ ഒരു 10 കിലോമീറ്റർ ഉയരത്തിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുവഴി വാതകങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു, അത് നേരെ ഭൂമിയെ ഒന്ന് പതിക്കും. ഭൂമിയെ ഒന്ന് പതിച്ചു കഴിഞ്ഞാൽ കുറേ ആ ചൂടിനെ നമ്മുടെ ഭൂമി അബ്സോർബ് ചെയ്യും, കുറെ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്യുമ്പോൾ തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് റേസ് ആയിട്ടാണ്, പ്രകാശമായിട്ടുണ്ട് തിരിച്ചു പോകുന്നു. ഈ ഇൻഫ്രാറെഡ് റേസ് ഈ 10 കിലോമീറ്ററിലുള്ള നമുക്കൊരു വാതക പുതപ്പുണ്ട്, അവിടെ പോയിട്ട് കടന്നു പോകണം. അത് കുറെ ഇവിടെ നിൽക്കുകയും വേണം. കുറെ ചൂട് കൂടെ വന്നാലേ നമുക്ക് ഈ ചൂട് കിട്ടത്തുള്ളൂ, സസ്യങ്ങൾക്കും മനുഷ്യനും കൂടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് വേണം. പക്ഷേ മനുഷ്യൻ എന്താണ് ഈ മനുഷ്യൻ ഈ ഫ്യൂവൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിറക്, പെട്രോള്, ഗ്യാസ് ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വരും. അത് മേലോട്ട് പോയിട്ട് അവിടുത്തെ ആ വാതക പാളിയേക്ക് കനം കൂട്ടുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഇൻഫ്രാറെഡ് റേസ് അത് കടന്നു പോകത്തില്ല, തിരിച്ച് വീണ്ടും വരും. അപ്പോൾ ഭൂമിയുടെ താപനം കൂടും. അപ്പോൾ പ്രകൃതി സ്വാഭാവികമായിട്ട് ഇതിനെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് ആവശ്യമാണ് എന്ന ആവശ്യമില്ലാത്തതാണ്. അത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ചൂട് വേണം, ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കൂടാനും പാടും. അപ്പം മനുഷ്യനെയും വാഹനങ്ങളും മറ്റും ഇങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുകയും മറ്റു ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോകും. പിന്നെ കൃഷി, പശു വളർത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മീഥേൻ പോകും. ഇതെല്ലാം മേളിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഇൻഫ്രാറെഡ് അതിനെ തടയും. അപ്പോൾ ആഗോള താപനം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് പല പല ദോഷങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് മാത്രമല്ല, അടിയിൽ നിന്ന് ഉൾക്കാനുകളൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ ചൂട് കൂടുമ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുപാളികൾ ഉരുകി ജലവിധാനം ഉയർന്നു വരുന്നു എന്നുവെച്ചാൽ നമ്മുടെ കര കുറയുന്നു, മനുഷ്യന്റെ എണ്ണം കൂടി വരുന്നു, കര കുറഞ്ഞും വരികയാണ്. ഇപ്പോൾ പല കടൽ തീരങ്ങളും 10 കിലോമീറ്റർ കൂടുതലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആഗോള താപനം കൂട്ടുന്നതിന് പ്രധാനമായ ഒന്നാണ് നമ്മുടെ മനുഷ്യന്റെ കന്നുകാലി വളർത്തൽ. ജീവികളോട് താരുണ്യം വേണമെന്നുള്ള ഒന്നാണ്. അതും അത് കന്നുകാലി വളർത്തൽ അപകടമാകുന്നു. കന്നുകാലി രണ്ട് ഇപ്പോ രണ്ട് തരത്ത് രണ്ടാവശ്യത്തിനും വളർത്തുന്നു. മുമ്പ് മൂന്നാവശ്യത്തിന് ഇപ്പൊ രണ്ടെന്ന് വെച്ചാൽ പാലിന് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും. അപ്പൊ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് വളർത്തുന്നത് എന്ന് വെച്ചാൽ ഇറച്ചിക്ക് വേണ്ടി വളർത്തുമ്പോൾ വലിയ ഉരുക്കളെയാണ് അവർ വളർത്തിയെടുക്കുന്നത്. പൗൾട്രി ആയാലും കോഴിയായാലും ശരി, എന്താണ് രണ്ടര കിലോ വലുപ്പമുള്ള കോഴി കിട്ടണം. അങ്ങനെ വലിയ ശരീരം ഉണ്ടാകുമ്പോൾ ഗ്യാസ് കൂടുതൽ പുറത്ത് വരും. അപ്പോൾ അതിനുള്ള ആഹാരം കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനുഷ്യനപകടമാണ്. ഇറച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങളെ വളർത്തുന്നു. ഇതെല്ലാം അവിടെ നിന്നുള്ള ഈ മീഥെയ്ൻ ഗ്യാസ് പുറത്തേക്ക് വന്നുകൊണ്ടേ അപകടമാണ്. പരിസ്ഥിതിക്ക് വലിയ അത് ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നത്. പെട്രോളിയത്തിൽ നിന്നും മനുഷ്യൻ മാറാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ മാറാൻ പറ്റുന്നില്ല, മനുഷ്യന്റെ ഉപഭോഗം അത്രയും കൂടുതലാണ്. മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ശരാശരി ഈ താപനിലയിൽ നിന്ന് 1 ഡിഗ്രി ശരാശരി കൂടി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം കൂടെ ദുസ്സഹമായി തീരും. ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആഗോള താപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നില്ല ചൂട് ചൂടെന്ന്, ശരിക്കും അത് കൂടുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചൂട് ചൂടാണ്. അതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള എമിഷൻസ് ഇല്ലാത്ത, ഗ്യാസ് എമിഷൻസ് ഇല്ലാത്ത പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കന്നുകാലി വളർത്തുന്ന അത്ര കേമൊന്നുമല്ല പശു സംരക്ഷണം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു കേമവുമല്ല. പന്നിയും പശുവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടും എന്താണ്, രണ്ടും ജീവികളാണ്. ആ ജീവികൾക്ക് പന്നി, പശു, ആന, പട്ടി ഇതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. എല്ലാം ജീവികളാണ്. അതായത് പന്നി, പശു, പട്ടി, കാള, പോത്ത്, എരുമ, മനുഷ്യൻ, ഇവരൊന്നും ഒരു വ്യത്യാസമുള്ള ജീവികളാണ്. ജീവികളെന്നുള്ളതിനൊക്കെ എല്ലാം തുല്യരാണ്. മനുഷ്യനായിട്ട് യാതൊരു തരത്തിലുള്ള ജീവി എന്നുള്ളതിനൊക്കെ ശ്രേഷ്ഠത യാതൊന്നുമില്ല. എല്ലാം പരിണാമത്തിൽ ഇന്ന് പരിണമിച്ച് ഇങ്ങനെ നിൽക്കുന്ന അനേക ജീവി വർഗങ്ങളിൽ ഒന്നാണ് ഇതല്ല. ഒന്നിന് ഏതെങ്കിലും ഒന്നിനും ഒരു ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറച്ചിക്ക് വേണ്ടി കൂടുതൽ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, ബുദ്ധിയുള്ള ആൾക്കാർ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരിടത്തും പഠിപ്പിക്കില്ല. ആധുനിക വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ആരും തയ്യാറാക്കുന്നില്ല. ആ ഒരു തെസിസ് ഇന്റെ ലിങ്ക് ഒന്ന് താ ഞാൻ വായിച്ചു നോക്കട്ടെ. ആധുനിക ശാസ്ത്രം അങ്ങനെയല്ല പറയുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്ന എല്ലാ ജീവികൾക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത്. അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. ലോക ഭാരതത്തിൽ ഏത് ശാസ്ത്രജ്ഞൻ എന്തു പറഞ്ഞു? അവര് ശാസ്ത്രജ്ഞന്മാരല്ല. ഞാൻ പറയുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമാണ്. അത് ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മലയാളം പ്രൊഫസറായിരിക്കും, അങ്ങനൊരു ശാസ്ത്രം അറിയത്തില്ലായിരിക്കും, അങ്ങനെ പഴയ നമ്മുടെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് എഴുതിയായിരിക്കും. അതൊന്നും ശാസ്ത്രജ്ഞന്മാരല്ല, സയന്റിസ്റ്റിനെയാണ് ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അല്ല, പി എച്ച് ഡി ഉണ്ടെന്ന് വിചാരിച്ചോ പ്രൊഫസറായതുകൊണ്ട് ഒരാൾ ശാസ്ത്രജ്ഞനാവത്തില്ല. സയൻസ് പഠിച്ചവർ, സയൻസ് പഠിച്ചവർ പറയുന്നത് എന്താണോ, അതിന് ജീവശാസ്ത്രം പഠിക്കുന്നവർ, അതുകൂടെ പറയണം ബയോളജി പഠിക്കുന്നവർ, അവർ പറയുന്ന എല്ലാ ജീവികളും പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയിരിക്കുന്ന എല്ലാ ജീവികളും തുല്യരാണ്. അതിനാണ് ബയോളജിയാണ് സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ട് ഒരാൾ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനല്ല. മനസ്സിലായി? അങ്ങനെ ഒരാളുടെ പേരന്റെ കൊടുത്ത് ഡോക്ടർ എന്ന് എഴുതി വെച്ചെന്ന് വിചാരിച്ചു ശാസ്ത്രജ്ഞനാകത്തില്ല. സംസ്കൃതം പഠിച്ചിട്ട് PhD എടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞനാകത്തില്ല, വിവരദോഷിയാകത്തുള്ളു. മനസ്സിലായോ? ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സയൻസ് പഠിക്കും, ആ ശാസ്ത്രീയമായ രീതി കാര്യങ്ങളെ അപഗ്രഥിക്കാൻ കഴിവുള്ളവനുമായിരിക്കും. അവരങ്ങനെ പറയത്തില്ല. അല്ലാതെ പ്രൊഫസർ എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞനാകത്തില്ല. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് ഇതാണ്, എല്ലാ ജീവികളും തുല്യമാണ്, അതിൽ ആർക്കും ഒരു പ്രത്യേകതയുണ്ട്. പശുവിന് അങ്ങനെ പ്രത്യേകിച്ച് രണ്ട് കൊമ്പുണ്ടെന്നുള്ള എല്ലാ വേറെ ഒരു പ്രത്യേകതയുണ്ട്. ആ കൊമ്പുള്ള വേറെ ജീവികളും എല്ലാത്തിനും ഒരുപോലെ അങ്ങനെ ഇല്ലാന്ന് സയൻസ് പഠിപ്പിക്കുന്നില്ലെന്ന്. അതാ ഇങ്ങനെ പറഞ്ഞില്ലേ, മലയാളം സാറന്മാരോ ഹിന്ദി സാറോ സംസ്കൃത സാറോ പറയുന്നതല്ല സയൻസ്. സയൻസ് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇന്നത്തെ സയൻസ്, ഇന്നത്തെ ജീവശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പാഠമില്ല. ആധികാരികമായി ആരും പഠിപ്പിക്കത്തില്ല. പിന്നെ ഇതുപോലെയുള്ളവർ പറയും അന്ന് സയൻസ് അല്ല. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ തന്നെ എടുക്കും. ഇനിയിപ്പോ ഉടനെ അങ്ങോട്ട് പോയി, ഇന്നിപ്പോ നമ്മൾ ഉടനെ അങ്ങോട്ട് പോയി. നമുക്ക് അത് അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. ഇപ്പൊ ഉടനെ ശിവേരി മഠത്തിന്റെ സെക്രട്ടറിയുടെ കാര്യം പറയാം, ബന്ധമില്ലാത്ത കാര്യം. നമ്മളിപ്പോ ഈ പറയുന്ന ജീവകാരുണ്യത്തെ കുറിച്ചും ജീവശാസ്ത്രത്തെ കുറിച്ചും പറയുമ്പോ അതിലേക്ക് എന്തിനാ പോകും? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തോ ഉള്ളിലിരുന്ന് തിളയ്ക്കുന്നുണ്ട്. വെറുതെ സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഒരു പറച്ചിലുണ്ട്, സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കും. അത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഡേം പിള്ളേര് പറയുന്നത് സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കും. അതുപോലെയാണ് സ്വാമി പെട്ടെന്ന് സെക്രട്ടറിയിലേക്ക് പോയി. നമ്മളിപ്പോ ജീവകാരുണ്യത്തിൽ നിന്ന് സംസാരിക്കാം. ശരി, സമയമായി.